ചാർത്തേ ദ്വന്ദ്വ. ചതുർവിധ ഭവന്തി സമുച്ചയ അന്വാചയ ഇതരേതരയോ സമാഹാര. സമുച്ചയ അന്വാചയോ സമാസോ നാസ്തി ഇതരേതരയോഗ സമാഹാരയോ ഏവ സമാസ ഭവതി. ഇതരേതരയോഗസ്യ ഉദാഹരണം ഭവ ഖദരം ഭവശ്ച ഖദരശ്ച ഇതി വിഗ്രഹേ കൃതേ ചാർത്തേ ദ്വന്ദ്വ ഇതിനേന സമാസേ കൃതേ പൂർവതേവ അലവിഗ്രഹേ സുബ്ലോപേ ദ്വിവചന ധവ ഖദിരൗ ഇതി ഭവതി. ധവശ്ച ഖദിരശ്ച ഇതി അത്ര ദ്വിത്വമേവ പ്രതീയത്തെ അഥവാ ദ്വിവചനമേവ ധവ ഖദിരൗ ദ്വിവചനമേവ. സമാഹാരസ്യ ഉദാഹരണം സപ്ഞാ പരിഭാഷ സപ്ഞാ ച പരിഭാഷ ച തയോ സമാഹാര ഇതി വിഗ്രഹി. സമാഹാരസ്യ ഏകത്വാത് അത്ര ഏകവചനം ഏകവചനമേവ സ നപുംസകമിത്യനേന നപുംസകത്വമി അത്ര ഹ്രസ്വ നപുംസകേ പ്രാതിപദ്യസിത്യനേന നംസോ ഹ്രസ്വത്വേ അമീകൃതേ പൂർവരൂപേ സപ്ഞ പരിഭാഷം ഇതി ഭവതി. ദണ്ഡ ദണ്ഡി പുരുഷ ഇത്യാദി സ്ഥലേഷു ദണ്ഡ തടീന്ന് മാത്രം എടുക്കുന്നുണ്ടോ മടി വേലെടുക്കാൻ കഴിയും വേലു പറ്റത്തില്ല. വേലെന്ന് പറയുന്ന കുന്തമല്ലേ അല്ലേ പിന്നെ എന്താ സാധനം ശൂലം പിന്നെ പിന്നെ വേലെന്ന് പറയുന്ന എന്താ സാധനം വടിയാണോ വടിയാണെങ്കിൽ എടുക്കാം. ദണ്ഡം ആയുധമാണല്ലോ ദണ്ഡം ആയുധമാണ് പക്ഷേ വേലെന്ന് പറയുന്ന വെറും ദണ്ഡം അല്ലല്ലോ. അതിന്റെ അറ്റം കോർത്ത് വരിക്കുന്ന ഒരായുധമല്ലേ അത് ശൂലമല്ലേ അത് തൃശൂലമല്ല മറ്റേ ശൂലം കുന്തം കുന്തം അല്ലേ ഇതിന്റെ മുകളിലുള്ള കുന്തത്തിന്റെ സാധാരണ അങ്ങനെയല്ല ഒരു പെൻസിലിന്റെ അറ്റം പോലെ പെൻസിലിന്റെ അറ്റം പോലെ ഇതോ ഇതൊരു മുകളിലൊരു ചെറിയൊരു അലങ്കാരം പോലെ സാധനം ഉണ്ടെന്നേ പറയാൻ പറ്റും അത്രേ ഉള്ളൂ. അത് സാധനം വെറും വടിയാണെങ്കിൽ അതിന്റെ സംശയത്തിൽ വാക്ക് ആലോചിച്ച് കിട്ടിയില്ല ഞാൻ ധരിച്ചിരുന്നത് കുന്തമാണെന്നാണ്. ഉണ്ടല്ലോ വേറെ സംസ്കൃത പേരുണ്ടോ സ്വാമി? മുരളിന്റെ ആയുധത്തിന് വേറെ സംസ്കൃത പേരുണ്ടോ? സ്കന്ദന്റെ ആയുധം അത് മുരുകന്റെ, സ്കന്ദന്റെ പര്യായ ശബ്ദങ്ങൾ നോക്കണം സംസ്കൃതത്തിൽ. ചിലപ്പോ അമരകോശത്തിലുണ്ടാവുമല്ലേ, അമരകോശത്തിൽ ഓരോ ദേവനെ കുറിച്ച് വരുമ്പോൾ ആയുധങ്ങൾ പറയുന്നുണ്ട്, അത് കാണും. സാധാരണ ഇങ്ങനെയുള്ള കുന്തത്തിന് ശൂലം എന്ന് തന്നെ പറയും. മറ്റത് തൃശൂലം, ഇത് അല്ല ശൂലം എന്ന് പറയും. അത് ആയിരിക്കും, ആയുധമായിരിക്കും, എന്താണെന്നറിയില്ല. മുരുകനും ദേവസേനാ നായകനല്ലേ, അപ്പൊ കയ്യിലൊരു ആയുധം വേണമല്ലോ. അപ്പൊ കുന്തമായിരിക്കും. കുന്തമാണല്ലോ എല്ലായിടത്തും കണ്ടിട്ടുള്ളത്, അല്ല വെറും മേലല്ല, പടങ്ങളിലൊക്കെ കുന്തമാണ്. ദണ്ഡമായുധമാണല്ലോ, ദണ്ഡം എന്ന് പറയുന്ന ആയുധമാണ്, പക്ഷെ വെറും ദണ്ഡമല്ല അത്. ഭിക്ഷാണ്ടിയായി പോകുമ്പോഴേ എടുത്ത് വടി, അതിനും ദണ്ഡം എന്ന് തന്നെ പറയുന്നു. അതും ആയുധത്തിൽ ആ പട്ടി അടിക്കാൻ കൊള്ളാമല്ലോ. പണ്ട് അത് കൈവച്ചാണ് പിന്നെ അത് ദണ്ഡൊക്കെ ആയി മാറിയത്. പിടിച്ച് നടക്കാനും ഒക്കെ ആയിട്ടുള്ള ദണ്ഡമാണ് പിന്നീട് പ്രത്യേക ദണ്ഡമായി മാറിയത്. കുന്തം, ആ അത് തന്നെ കുന്തമാണ്. അങ്ങനെ ഞാൻ ധരിച്ചിരുന്നു. കുന്ത സ്പിയർ, ആ അത് തന്നെ കുന്ത സ്പിയർ ശല്യം, അത് ശക്തി എന്ന് ഒരു വാക്കുണ്ട്. ശക്തി, ആ ശക്തിയുണ്ട്. അതാണ് പാർവതി ദേവി മുരുകൻ തന്നതായിട്ട്. ആ എന്തായാലും അത് ആയുധം നിന്നിപ്പോ ശരിയായല്ലോ. ഒരുപാട് വാക്കുകളുണ്ടല്ലോ, ഒരുപാടുണ്ട്. ശൂലം, ശൂലം എന്നുള്ള സംസ്കൃത വാക്കാണ്. പിന്നെ ഈ പേരിങ്ങനെ ഒരുപാട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ചെറിയ വ്യത്യാസം കാണും. ദീർഘായുധം ഒരുപാടുണ്ട്. പാണിമുക്ത, മഹാഭാരതത്തിൽ ഉപയോഗിക്കുന്ന പാണിമുക്ത, കാരണം അത് എറിയുന്ന സാധനമല്ലേ. അതുകൊണ്ട് ഒരുപാട് വാക്കുകളുണ്ട്. അത് കുന്തം തന്നെയാണല്ലോ, വെറും വടിയല്ല. അടുത്ത് അനേകോ പേർ ഹോത്ര പോത്ര നേഷ്ട ഉദ്ഗാതാര. അനേകമന്യപദാർത്ഥ ഇത്യതഃ അനേകമിതി അനുവർത്തതെ അതഃ അനേകാനാം ദ്വന്ദഃ ഇത്യർത്ഥ സിദ്ധ്യതി. അനേക സുബന്ധാനാം ദ്വന്ദഃ അത്ര ഹോതാച പോതാച നിഷ്ഠാച ഉദ്ഗാതാച ബഹുത്വാത് ബഹുവചനം. അഹോതൃബോധൃനേഷ്ട ഉദ്ഗാതാര. അത്ര ഹോത പോത നേഷ്ട ഉദ്ഗാത ചതുർണ ശബ്ദാന സമാസീകൃത്തെ സുപ്ലോപേ ഹോതൃ പോതൃ നേഷ്ട്ര ഉദ്ഗാതൃ ഇത്യത്ര ആനം ഋതോ ദ്വന്ദ്വൈതി വക്ഷ്യമാണ സൂത്രേണ നേഷ്ട്ര ശബ്ദസ്യ ഋകാരസ്യ സ്ഥാനേ ആനങ്ങാദേശ ആനങ്ങി നകാര ഇത് നകാര ഉപരി വർത്തമാന അകാര ഉച്ചാരണാർത്ഥ ആൻ ഇത് ശിഷ്യത്തെ. ഏവം ഹോത്ര ഹോത്ര നേഷ്ടാൻ ഇത്യത്ര നലോപ പ്രാതിപദികാന്ത സത്യനേന നകാരലോപേ കൃതേ നേഷ്ഠ ഉദ്ഗാതാര ഇത്യത്ര ഗുണേ നേഷ്ഠ ഉദ്ഗാതൃ ഇതി ഭവതി തസ്യ ബഹുവചനേ ഹോത്ര പോത്ര നേഷ്ഠ ഉദ്ഗാതാര ഇതി ഭവതി ബഹുവചനമേവ അത്ര ബഹുത്വാ ഏകവചനം നാസ്തി ഉദ്ഗാതാര ഇതി കഥം ഭവതി ബഹുവന് ഋകാരാന്തഃ ഉദ്ഗാതൃ തേഷു ശബ്ദേഷു ഉദ്ഗാതൃ ശബ്ദ വർത്തതെ വൃത്തി കഥം ഭവതി വൃത്തി അസംബുദ്ധോ കിം ഭവതി അത്ര ഉദ്ഗാതാരഃ ഇത്യത്ര വർത്തോങ്ങി വൃത്തോങ്ങി സർവനാമസ്ഥാനയോ ഇതി ഗുണേകൃത്തെ ഉദ്ഗാതാരഃ ഇതി കഥം ഭവതി ഇത്യത്ര ഉദ്ഗാതാരഃ ഉദ്ഗാതാരഃ ഇതി ഭവതി ഉദ്ഗാതൃ അസ് ഇതി സ്ഥിതി ആരാദേശകൃത് ഉദ്ഗാതര് ഉദ്ഗാതാര ഇതി കഥം ഭവതി അത്ര തൃച് സ്വസ്ത്രനത്ര ജേഷ്ഠ തൊട്ട് ക്ഷത്രുഹോത്ര പോത്ര പ്രശാസ്ത്രീണമിത്യനേന കിം വിധീയത ഉദ്ഗാതൃ ശബ്ദസ്യ ഔണാദികത്വ അത്ര ഉണാദീനാം തത്ര നിയമഃ ഉക്തഃ ഉണാദീനാം വ്യുത്പത്തി പക്ഷേ നിയമാർത്ഥം ഇതി വ്യുത്പത്തി പക്ഷേ ത്രിജന്തത്വ അത്രം തൃച്ച് ഇത്യനേന ദീർഘ ഭവതി കിന്തു തദർത്ഥം തദർത്ഥം അസ്മിൻ സൂത്രേ ഉദ്ഗാതൃ ശബ്ദ നിർദ്ദേഷ്ടവ്യ എന്തോ അത്ര ഉദ്ഗാതൃ ശബ്ദസ്യ നിർദ്ദേശവും നാസ്തി അസ്മിൻ സൂത്ര. അത്ര ഉക്തം തൃൻ ത്രിജന്താനാം ദീർഘ ഭവതി ചേത് ഭവതി ചേത് ഉദ്ഗാതാ നത്രാദിഗ്രഹണം വ്യുത്പത്തി പക്ഷേ നിയമാർത്ഥം നത്രാദീനാം ഏവ ഭവതി തൃൻ ത്രിജന്താനാം ത്രിജന്തത്വേത്രാദിഷു അനന്തർഭാവ ദീർഘോ നഭവതി നത്രാദിഗ്രഹണം വ്യുത്പത്തി പക്ഷേ നിയമാർത്ഥം വ്യുത്പത്തി പക്ഷേ നത്രാദീനാമേവ ഉണാദീനാം ദീർഘഭവതി അത്ര നത്രാദിഷു ഉദ്ഗാതൃശബ്ദ അനന്തർഭവതി അന്യഥ അഷ്ടാധ്യായ അഷ്ടാധ്യായി അനുസാരേണ ത്രിന്ത്രിജ അന്തത്വേ ദീർഘ ഭവത്യേവ ഇന്ദു ഉദ്ഗാതൃശബ്ദ അഷ്ടാധ്യായി ദ്വാരാ സിദ്ധാന തസ്യ ശബ്ദസ്യ സിദ്ധി ഉണാദിദ്വാരാ ഏവ അതഃ അത്ര അത്രിന്ത്രിച് ഇതിനേന ദീർഘോ ന ഭവതി ഉദ്ഗാതരസ് ഇത്യത്ര പുനഃ കേന സൂത്രേണ ദീർഘോ ഭവതി അധാതുന കസി ശബ്ദ ദീർഘ മഹത് അത്വന്ത ഉദാഹരണം കിം ഭാഷ്യകാരപ്രയോഗേ പ്രമാണം ഭാഷ്യകാരേണ ഏകത്ര ഉദ്ഗാതാരഃ ഇതി പ്രയുക്തഃ അതഃ ഉദ്ഗാതാരഃ ഇതി ദീർഘഃ ഭവതി ഏതർത്ഥം സൂത്രം നാസ്തി ദീർഘവിധായകം സൂത്രം അത്ര നാസ്തി അത്രിന്ദ്രചിത്തിനേന ദീർഘ ന ഭവതി തസ്യ സൂത്രേണ നിയമകരണാത് തേന അത്ര ദീർഘം ന ഭവതി അത ഭാഷ്യ പ്രാമാണ്യദേവ ഭവതി ഹോത ഹോത നേഷ്ഠ ഹോത ഇതി കഥം സിദ്ധ്യതി ഹോത ഹോതൃശബ്ദ ഹോതൃശബ്ദ കഥം ഭവതി ഹോത ഇതി ഋദൂഷന സ്ഫുരിതം സോ അനേകസാം ജയത്തിനേന അനങ്ങിക്കത അത്രിന്ദ്രചിത്തിനേന സർവനാമസ്ഥാന സംബന്ധ ഇത്യനേന ഭവതി അനങ്ങിക്കൃത നകാരാന്ത ഹോത്രിത്യത്ര അനങ്ങകൃതേ ഹോതൻ ഇതി ഭവതി അത്ര സർവനാമസ്ഥാനേ ജാസംബുദ്ധ ഇത്യനേനാപി ദീർഘകർണീയ സൂത്രദ്വയനാഭി കർത്തു സഖ്യം എന്തു അത്ര വിശേഷ നിർദ്ദേശ സൂത്രേ കസ്മിൻ സൂത്രേ അപ്തരന്തരിച്ച് സ്വസൃ നത്ര നേഷ്ട ഹോത്ര ഇത് വിശേഷ നിർദ്ദേശ തേന സൂത്രേണ ഉപദാതിർവ്യകൃതേ സുലോപേ നകാരലോപേ ഹോതാ ഹോതാരോ ഇത്യത്ര ദീർഘ കഥം ഭവതി ഹോതാരോ ഇത്യത്ര കഥം ദീർഘം ജാതം അപ്തരന്തരിച്ചേന ദീർഘീകൃതേ ഹോതാരോ ഹോതാര ഇത്ര സുബന്ധാനാമേവ സമാസ അതാ വിഗ്രഹേ ഹോത പോത നിഷ്ഠ ഉദ്ഗാത ഇതി സുബന്ധ അനാ ലൗക വിഗ്രഹ ക്രിയത്തെ സമാസീകൃതേ സുപ്ലോപേ ഹോത്ര പോത്ര നേഷ്ട്ര ഉദ്ഗാത്ര ഇതി അവശിഷ്യത്തെ തേഷു ശബ്ദേഷും അന്തിമ ശബ്ദാത് പൂർവം ഋകാരസ്യ ആനംകൃതോ ദ്വന്ദ്വൈത്യനേന ആനങ്കൃതേ സന്ധികാര്യകൃതേ ഹോത്ര പോത്ര നേഷ്ഠ ഉദ്ഗാതാരഹ ഇതി സിദ്ധ്യതി ലവവിഗ്രഹേ ഹോതാച പോതാച ഇതി വിഗ്രഹ ക്രിയതേ സമാസാനന്തരം സുബ്ലോപേ സതി അലവ് വിഗ്രഹം കഥം ഭവതി ഹോതൃസു ഹോതൃസു നിഷ്ടൃസു അത്ര ഉദ്ഗാത്ര അതിരിക്ത ശബ്ദാനാം ഹോത പോത നിഷ്ഠ അപ്തരം തിരിച്ചത് സൂത്രേ അന്തർഭാവ ഉപദാതുർഗം ഭൂതി എന്തു ഉദ്ഗാതൃ ശബ്ദസ്യ തേഷു അനന്തർഭാവ തേന ദീർഘ ന സംഭവതി അത ഭാഷ്യ പ്രാമാണ്യ ദീർഘ കരോതി അത്ര ഇതരേതരയോഗ ദ്വന്ദ്വ സമാസ ബഹുത്വാ ബഹുവചനം ബഹുവചന രൂപമേവ ഭവതി അതോക്തം അനേകോക്തേ ഹോത്ര പോത്ര നേഷ്ട്ര നേഷ്ട ഉദ്ഗാതാര ഇതി ദ്വയോർ ദ്വയോർ ദ്വന്ദ്വം കൃത്വാ പുനർദ്വന്ദേതു ഹോത പോത നേഷ്ട ഉദ്ഗാതാര പൂർവസിദ്ധ ശബ്ദ ഭവതി ഹോത്ര പോത്ര നേഷ്ട ഉദ്ഗാതാര അനന്തരം ഹോത പോത നേഷ്ട ഉദ്ഗാതാര അനയോ കഹ ഭേദ പൂർവം ശബ്ദത്രയേ ഋകാര ദൃശ്യത്തെ അത്ര നാസ്തി അത്ര സർവേ ശബ്ദ ആകാരാന്ത തത് കഥം ഭവതി തദർത്ഥം വദതി ദ്വയോഃ ദ്വയോഃ ദന്തം കൃത്വാ പ്രഥമതഃ ഹോതാ ച പോതാ ച ഇതി വിഗ്രഹേ കൃതേ അനുവിഗ്രഹം കഥം ഭവതി ഹോതൃസു പോതൃസു ഇതി സ്ഥിതേ ചാർത്തേ ദ്വന്ദ്വൈത്യനേന ദ്വന്ദ്വസമാസേ സുപ് ലോപേ ഹോതൃ പോതൃ ഇത്യത്ര ആനംകൃതോ ദ്വന്ദ്വ ഇത്യനേന ഋകാരസ്യ ഉത്തരപദേ പരേ പൂർവത്ര ആനങ് വിധീയതേ അനേന സൂത്രേണ ആനംകൃതോ ദ്വന്ദ്വ ഇത്ര ആനങ്ങീകൃതേ ശേഷലോപേ ഹോത്ത ഹോത്ര ഇത് ഹോത ഇതി ഭവതി ഉത്തരപദം ഭവതി പോത്ര എവം ഹോത പോത്ര ഔ ഭവതി ഹോത പോത ഔ പോത പോത്ര ഔ ഇത്യത്ര ഉത്തരപദേ പരേ പൂർവപദസ്യ ഹോത്ര ഇതി ഭവതി പ്രാതിപദികം ഹോത്ര പോത്ര ഇതി സ്ഥിതം തസ്യ സ്വലൂപേ കൃതേ ഹോത്ര ഇത്യസ്യ ആനങ്ങി കൃതേ ഹോത പോത്ര ഇതി ഭവതി പ്രാതിപദികം ദിത്വാദ് അത്ര ദിവജനേ കൃതേ ഹോത പോത്ര ഔ ഇത്യത്ര ആനങ്ങ് പൂർവമേവ കൃതം ഋത്വങ്ങി സർവനാമസ്ഥാനയുക്തനേന ഗുണേ കൃതേ ഹോത പോത്തര് ഉരണ്ടപരേ കൃതേ ഹോത പോത്തര് ഔ ഇത്യത്ര ദീർഘേ കൃതേ ഹോത പോതാരൗ ഇതി ഭവതി ഹോത പോതാരൗ ഏവം നേഷ്ഠാ ച ഉദ്ഗാതാ ച ഇതി വിഗ്രഹി നേഷ്ഠാ ച ഉദ്ഗാതാ ച ഇതി വിഗ്രഹേ പൂർവതേവ നേഷ്ഠാസു നേഷ്ട്രസു ഉദ്ഗാതൃ സു ഇത്യത്ര ചാർത്ഥ്യ ദ്വന്ദ സമാസേ കൃതേ പൂർവതേവ ഉത്തരപദേ പരേ പൂർവപദ അന്തിമ ഋകാരസ്യ ആനങ്ങി കൃതേ ആ നിത്യ അവശിഷ്യത്തെ നകാരസ്യ ലോപേ ആ ഇതി ശിഷ്യത്തെ നേഷ്ട്ര ഇത്യത്ര ആ നേഷ്ഠ ഉദ്ഗാതൃ ഇതി ഭവതി അത്ര ഋകാരസ്യ ആനങ്ങ് വിഹിത ഋകാരസ്യ നകാരസി സഞ്ജകത്വ ലോപ ആനിത്യത്ര നകാരസ്യ അന്തർവർത്തിനി വിഭക്തിം ആശ്രിത്യ പദത്വാദ് ലോപ അവശിഷ്യത്തെ ആ ഇതി അത്ര ഋകാരസ്യ സ്ഥാനെ ആനം കസ്മാത് വീത ആങ്ങിത്യപി വക്തും ശക്യമേവ ആനങ്ങിതി കഥം ഇച്ഛ ഇത്യേതദർത്ഥം ആങ്ങിതി ഏതദേവ പര്യാപ്തം ഭവതി ഇതി അന്താദേശേ കൃതേ നകാരലോപേ ആ ഇതി അവശിഷ്യത്തെ ആ ഇതി സിദ്ധ്യർത്ഥം ആങ്ങിത്യേതദേവ പര്യാപ്തം ഭവതി നതു ആനങ്ങിതി ആനങ്ങിതി വിഹിതേ സതി അകാരസ്യ നിത്യേന ലോപഃ നകാര ഉത്തരവർത്തി അകാരസ്യ ഉച്ചാരണാർത്ഥഃ കൽപ്പനീയഃ അതോ വരം ഭവതി ആങ്ങിതി വിധി ആങ്ങിതി കൃതേ നകാരസ്യ ഇസഞ്ജെ ദന്താദേശ ആ ഇതി അവശേഷ്യത്തെ അത്ര ആ ഇത്യസ്യ സ്ഥാനേ ആനങ് ഇതി നകാരയുക്ത ആദേശ കസ്മാത് കൃത ഇതി പ്രശ്നം കസ്മാത് ദിവജന കേന സൂത്രേണ കസ്യ സൂത്രസ്യ ദൃഷ്ടു തസ്യ സ്വീകാരേണ കഹ വിശേഷ ആഗുണ അത്ര ഭവത്യവ പൂർവത്ര ആഗുണ ഇതി നേഷ്ടോദ്ഗാതാര ഇത്ര ആഗുണ ഭവതി അത്ര നകാര ആദേശസ്യ പ്രയോജനം ഭവതി നകാര വിനാ ഭവതി ആ ഇതി ആങ്ങിതി ഋകാരസ്യ സ്ഥാനേ ആങ്ങി വിഹിതേ ഉരൻ രപരത്തിനേന രപരത്വം സ്യാത് ആരിതി ഭവതി തത് പരിഹാരായ രപരത്വ പരിഹാരായ പാണിനിന ആ ഇത്യസ്യ സ്ഥാനേ ആൻ ഇതി വിഹിത അന്യത ഉരണ്ടപരത്തിനേന രപരത്വം സ്യാത് അതഹ ആയിത്യസ്യ സ്ഥാനേ അതഹ ഇത്യസ്യ സ്ഥാനേ ആനിതി വിഹിത ആനിത്യുക്തേ അത്ര അണ്ണ തസ്ഥാനയോ അൺസ രപരസന്നയോ പ്രവർത്തത്തെ ആനിതി അണി അനന്തർഭൂത അതഹ അത്ര രപരത്വം നാസ്തി ഏതർത്ഥമേവ അത്ര ആ ഇത്യസ്യ സ്ഥാനേ ആനിതി വിധ അഥവാ ആ ഇതി വിഹായ ആനിതി വിഹിത അത്ര നേഷ്ടാച ഉദ്ഗാതാച ഇതി വിഗ്രഹേ കൃതേ നേഷ്ടൃത്സു ഉദ്ഗാതൃസു ഇതി സ്ഥിതേ ചാർത്തേ ദ്വന്ദ്വേന സമാസകൃതേ സുലോപേ ആനങ്ങിഹതോ ദ്വന്ദ്വേന ആനങ്ങിഹതേ നേഷ്ഠ ഉദ്ഗാതൃ ഇത്യത്ര ഗുണേ കൃതേ നേഷ്ടോദ്ഗാതൃ ഔ ഇത്യത്ര കിം ഭവതി നേഷ്ടോദ്ഗാതാരൗ ഇതി ഭവതി ഉദ്ഗാതാര ഇതി ഭാഷ്യപ്രയോഗ പ്രാമാണ്യാത് അത്രാപി ഉപധ ദീർഘേ സതി നേഷ്ടോദ്ഗാതാരൗ ഇതി ഭവതി ഏവം സമാസദ്വയേ കൃത്തെ തദനന്തരം ഹോതാ പോതാരൗ ച നേഷ്ടോ ഉദ്ഗാതാരൗ ച ഇതി പദ ദ്വയസ്യ സമാസേ ഇതരേതരയോ സമാസേ കൃതേ അനുഗ്രഹം കഥം ഭവതി ഹോതാ പോത്ര ഔ നേഷ്ടോദ്ഗാതൃ ഔ അനയോ പദയോ സമാസ ക്രിയത്തെ പൂർവ സമാസസിദ്ധ ഹോതാ പോതാരൌ ഇത്യസ്യ പദസ്യ നേഷ്ടോദ്ഗാതാരൌ ഇത്യനേന പദേന സമാസ ക്രിയതി അതഃ അലൗക്യ വിഗ്രഹ അത്ര ഭവതി ഹോതാ പോത്ര ഔ നേഷ്ടോദ്ഗാതൃ ഔ നേഷ്ഠ നേഷ്ടോദ്ഗാതൃ ഔ അത്രാപി പൂർവതേവ നേഷ്ടോദ്ഗാതൃ രൂപ ഉത്തരപദേ പരേ പൂർവപദ അന്തിമ ഋകാരസ്യ ആനങ്ങൃതോ ദ്വന്ദ്വേത്യനേന ആനങ്കൃതേ പുനഃ ഋകാരസ്യ ആകാരാദേശേ തത്രാപി ആകാരാന്തഃ സിദ്ധ്യതി ഏവം പോത്ത ഇത് പൂർവമേവ സിദ്ധം. പോത്രിത്യാവി ആനങ്ങ കൃതേ ഹോത്ത പോത്ത നേഷ്ട ഇത്യത്ര പൂർവമേവ ആനങ്ങീകൃതം. ഏവം ഹോത്ത പോത്ത നേഷ്ടോദ്ഗാതാരഹ ഇതി ബഹുവചനം ബഹുത്വാ ബഹുവചനം ഭൂതി ഏവമപി കർത്തും ശക്യം. ഏവം കൃതേ സർവേഷു പദേഷു ആനങ്ങാദേശ ഭവതി അന്തിമ പദം തെക്വാ സർവത്ര. പൂർവ നിർദ്ദിഷ്ട പ്രകാരേണ ഏകത്ര ഏവ ആനങ്ങാദേശ നിഷ്ഠ ഉദ്ഗാതാര ഇത്യത്ര. ദ്വിതീയ പ്രകാരേണ സർവത്ര ആനങ്ങികൃതെ ഹോത പോത നിഷ്ഠ ഇതി ഭവതി നിഷ്ഠ ഉദ്ഗാതാര ഇത്യത്ര ബഹുവചനെ നിഷ്ഠ ഉദ്ഗാതാര ഇതി സിദ്ധ്യതി. നിഷ്ഠോദ്ഗാതാരൗ ഇതി ശബ്ദഃ അപി ഭാഷ്യപ്രാമാണ്യേന സിദ്ധ്യതി വാ നിഷ്ഠോദ്ഗാതാരൗ. ഭാഷ്യേ ഉദ്ഗാതാര ഇതി പ്രയുക്ത അനേന ജ്ഞാപ്യതേ അസ്യ ശബ്ദസ്യാപി സർവനാമസ്ഥാനേ ഉപദാദിർഗ ഭവതി. അന്തരം ഭവതി രാജദന്താദിഷു പരം. ഏക സംശയ ഈ ബാലമനോരമായ പര്യവസ്യതി ഇതി ഏക ശബ്ദ അസ്തി തസ്യ അർത്ഥ അത്രേവ പര്യവസ്യതി ഇത്യുക്തെ ഇതി സിദ്ധം ഇതി നിഷ്പന്നം ത്യായാദം ഇത്യാദികം ഭവതി. ഏവം പര്യവസ്യതി മലയാളത്തിൽ പര്യവസാനിച്ചു കാര്യങ്ങളെല്ലാം മംഗളമായി പര്യവസാനിച്ചു അത് തന്നെ. രാജദന്താദിഷു പരം യേശു പൂർവപ്രയോഗാർഹം പരം സ്യാത്. രാജദന്താദി ആകൃതി ഗണ തേഷു തത്പുരുഷ സമാസാനാം ദ്വന്ദ്വാനാം ച ഉദാഹരണാനി വർത്തന്തെ. തത്പുരുഷ സമാസകൃത ശബ്ദാനാം ദ്വന്ദ്വ ശബ്ദാനാം ച അത്ര തത്പുരുഷസ്യ ഉദാഹരണം പ്രഥമം ദത്തം. ദന്താനാം രാജ രാജ ദന്ത ദന്താനാം രാജ ഇതി വിഗ്രഹേ സമാസേ കൃതേ അത്ര ഷഷ്ഠീ നിർദ്ദിഷ്ടത്വാത് ദന്തശബ്ദസ്യ പൂർവനിപാത കരണീയ. കിന്തു രാജദന്താദിഷു രാജദന്താദിഗണേ വിപരീതം ഭവതി സർവത്ര യത് വിഹിതം തസ്യ വിപരീതക്രമ ആശ്രീയത്തെ അത്ര അത്ര അത ദന്താനാം രാജ ഇത്യത്ര രാജശബ്ദസ്യ പൂർവനിപാത കൃത അതഃ രാജദന്ത ഇതി ഭവതി. ദന്താനാം രാജ അന്യരൂപം നാസ്തി രാജദന്ത ഇത്യനേനേവ ഭവിതവ്യം. രാജദന്ത രാജദന്ത പല അർത്ഥങ്ങൾ പറയുന്നുണ്ട്. ചെല്ലു പറയുന്നത് ഈ മേളത്തെ രണ്ട് പല്ല്, ചെല്ലു പറയുന്നത് അല്ല ഈ താഴത്തെ രണ്ട് പല്ലുകൂടെ എടുക്കാം. ചെല്ലു പറയുന്നത് ആ ഈ പല്ല് കോമ്പല്ല്, അതാണ് വലിയ പല്ല്, ദന്തങ്ങളുടെ രാജാവ്. എന്തേ കോമ്പല്ല്, കുരങ്ങനിൽ നിന്ന് കിട്ടിയത്. അത്ര വാർത്തികം വർത്തതെ ധർമാദിഷു അനിയമഃ. അർത്ഥധർമ്മോ ധർമാർത്ഥോ ഇതമുദാഹരണം ദ്വന്ദസ്യ ഭവതി. അർത്ഥശ്ച ധർമ്മശ്ച അർത്ഥധർമ്മോ ഇതി ഭവതി. അത്ര നിയമം നാസ്തി, പൂർവപര നിയമവും നാസ്തി. യഥേഷ്ടം പ്രയോക്തവ്യം. അർത്ഥധർമ്മോ ഇതി ഭവതി, ധർമാർത്ഥോ ഇത്യവി ഭവതി. ധർമാദി രവി ആകൃതി ഗുണ തത്ര ഏവം ഭവതി. ഏവം അർത്ഥകാമോ ഇത്യത്രാവി. കാമാർത്ഥം ഇത് ഭവതി, അർത്ഥകാമോ നിയമഗ്രവക്ഷ്യതി. ദ്വയമപി സമീചീനമേവ. ദമ്പതി ജമ്പതി ജായാപതി ജായാശബ്ദസ്യ ജം ഭാവോ ദം ഭാവശ്ച വാ നിപാത്യതേ അസ്മിൻ ഗണൈ. അത്ര വിഗ്രഹ ഭവതി ജായാച പതിശ്ച. ജായാച പതിശ്ച ഇത് വിഗ്രഹേ കൃത്തെ അലവ് വിഗ്രഹ കഥം ഭവതി. ജായാസു പതിസു ഇതി സ്ഥിതേ അസ്മിൻ ഗണേ വാ ജായാശബ്ദസ്യ ദം ഇതി ജം ഇതി ച നിപാത്യതെ. ജം ഇതി നിപാതേ കൃത്തെ ദം ഇതി നിപാതേ കൃത്തെ ദം പതി ഇതി ദിവേനം ഭവതി. പതി പതി നിപാത അഭാവേ ജായാച പതിശ്ച ജായാപതി ഇത്യേവ. ദമ്പതി ഇതി മലയാള ഭാഷായം പ്രസിദ്ധയം. ജമ്പതി ഇതി സാമാന്യേന പ്രയുജ്യത്തെ. ജായാപതി ഇത്യതി നതു പ്രസിദ്ധ ശബ്ദ മലയാള ഭാഷായം. ദമ്പതി ഇതി പ്രസിദ്ധ തസ്യ മലയാള ഭാഷായം പ്രയോഗം തസ്യേദ മലയാള ഭാഷായം പ്രയോഗം ക്രിയത്തെ തഥാ ദമ്പതികൾ ഇതി ആവശ്യകം വാ ദമ്പതി ഏവ ആവശ്യകം വാ. സംസ്കൃത നിയമാനുസാരേണ ദമ്പതി ഇത്യേവ പര്യാപ്തം. എന്തോ അത്ര ദിവചനം പ്രയോഗിച്ചതേ മലയാള ഭാഷായും ദിവചനം നാസ്തി. അതാ ദമ്പതി ഇത്യേത് ദൈവ പര്യാപ്തം. പക്ഷെ മലയാളത്തിൽ അങ്ങനെ നിയമം പറയാൻ പറ്റില്ല. ഇപ്പം മലയാളത്തിൽ അങ്ങനെയില്ല. ഇവിടെയൊക്കെ തിരുവനന്തപുരം ഭാഗത്തൊക്കെ ചോദിക്കും വെള്ളം കൂടെ കുടിച്ചോ എന്ന് ചോദിക്കും. വെള്ളങ്ങളെന്ന് ബഹുവനം വേണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവിടുത്തെ വ്യാകരണമാണ്. വെള്ളങ്ങൾ കുടിച്ചോ എന്ന് ചോദിക്കും. അത് തന്നെ സംസ്കൃത നിയമം അവിടെ. അപഹ എന്ന് പറഞ്ഞാൽ ശരി, ജലം എന്ന് പറഞ്ഞാലോ, വാരി എന്ന് പറഞ്ഞാലോ. അതൊക്കെ മലയാളത്തിൽ അങ്ങനെയൊക്കെ തന്നെ. സ്ത്രീലിംഗം ജായാശബ്ദസ്യ ജംഭാവോ ദംഭാവസ്യ വാനിപാത്യതെ ആകൃതി ഗുണോയം രാഗദന്താദി ആകൃതി ഗുണ. ദ്വന്ദ്വേഘി ദ്വന്ദ്വേഘി സഞ്ജ്ഞം പൂർവം സ്യാത് ഹരിശ്ച ഹരശ്ച ഹരിഹരൗ അനേക പ്രാപ്തോ ഏകത്ര നിയമോ അനിയമ ശേഷേ ഹരിഗുരുഹരാഹ ഹരിഹര ഗുരവഹ. ഇതം സൂത്രം പൂർവ നിപാത നിയമാർത്ഥം ഭവതി ദ്വന്ദേ ഘിസഞ്ജം പൂർവം സ്യാത് സ്പഷ്ടമേവ. ഘിസഞ്ജക ശബ്ദാനാം പൂർവ നിവേശ കർണീയ. ഹരിശ്ച ഹരശ്ച അത്ര ഘിസജ്ഞക ശബ്ദ കഹ ഹരി കേന സൂത്രേണ ഘിസഗീതനേന ഹരിശബ്ദസ്യ ഘിസജ്ഞായാഹ സത്വാത് അത്ര ഹരിശ്ച ഹരശ്ച ഇതി വിഗ്രഹകൃതേ ചാർത്തേ ദ്വന്ദ്വൈത്യനേന സമാസേകൃതേ സുലോപേ ഹരിശബ്ദസ്യ പൂർവനുപാതേ കൃതേ ദിവനെ ഹരശബ്ദസ്യ അകാരാന്തത്വാ ഹരിഹരവു ഇതി. സാമാന്യ നിയമം വർത്തതേ പർവ്വലിംഗം ദ്വന്ദ്വ തത്പുരുഷയോഹ ഇതി. അനന്തരം വർത്തതേ അനേക പ്രാപ്തോ ഏകത്ര നിയമോ അനിയമ ശേഷി ഹരിഗുരുഹരാഹ ഹരിഹര ഗുരവ. അന്യതപി നിയമം വർത്തതെ അഭ്യർഹിതം പൂർവം ജ്യേഷ്ഠം പൂർവം ഇത്യാദി അത്ര ബഹുവിനി നിയമാനി വർത്തന്തേ. അത്ര ശബ്ദത്രയം വർത്തതെ ഹരിശ്ച ഗുരുശ്ച ഹരശ്ച. അത്ര ഹരിഹി ഗുരുഹു ഇതി ഘിസജ്ഞകം പദദ്വയം വർത്തതെ. അത്ര കസ്യ പൂർവനിപാത കർണീയ ഇതി പ്രശ്ന. ദ്വന്ദ്വ ദ്വന്ദ്വേഘി ഇത്യനേന ഹരിശബ്ദസ്യാപി കർത്തും ശക്യം ഗുരുശബ്ദസ്യാപി കർത്തും ശക്യം. അതഹുക്തം അനേക പ്രാപ്തവും അത്ര ഹരിഗുരു ശബ്ദയോഹോ പ്രാപ്തവും അത്ര ശബ്ദദ്വയേ നിയമവും നാസ്തി. ഹരിശബ്ദസ്യാപി കർത്തൃശക്യം, ഗുരു ശബ്ദസ്യാപി കർത്തൃശക്യം. ഏകത്രയവ നിയമ അത്ര പൂർവം ഹരിഗുരുഹരാഹ അത്ര ഹരിശബ്ദസ്യ പൂർവനിപാത കൃത. ദ്വിതീയ സ്ഥലെ ഹരിഹര ഗുരവ ഇതി ഉക്തം. അത്ര നിയമം നാസ്തി. ദ്വിതീയ സ്ഥലെ ഗുരുശബ്ദസ്യ പൂർവനിപാത നൃത്ത അത്ര നിയമോ നാസ്തി. ഏകത്രയവ നിയമ കൃത പുത്ര ഹരി ഗുരു ഹരാഹ ഇത്യത്ര ഹരിശബ്ദസ്യ പൂർവനിപാത കൃത. ദ്വിതീയ ഉദാഹരണേ അത്ര ഗുരുശബ്ദസ്യ ഹി സജ്ഞാത്വേ അപി പൂർവനിപാത ന കൃത. അത്ര ലക്ഷണസ്യ അഥവാ സൂത്രസ്യ ലക്ഷ്യപ്രവൃത്തോ ക്വചിത് ജാതിം ആശ്രിത്യ പ്രവർത്തതി ക്വചിത് വ്യക്തിം ആശ്രിത്യ അത്ര പക്ഷദ്വയം വർത്തതി. ഉദാഹരണം അത്ര സൂത്രേ ദ്വന്ദ്വേഘി ഇത്യുക്തം. അസ്യ സൂത്രസ്യ പ്രവൃത്തി ഘി വ്യക്തോ പ്രവർത്തതേവ ഘിത്വ ജാതോ പ്രവർത്തതേവ ഇത്യത്ര മതദ്വയമസ്തി. സാമാന്യത ജാതോ ഏവ സ്വീക്രിയതെ സൂത്രപ്രവൃത്തി. തസ്യ പ്രയോജനം ആകാംക്ഷ നിവൃത്തി. യഥാ അസ്യ സൂത്രസ്യ ആകാംക്ഷ വർത്തതെ യഥാ ഹരി ഗുരു ഹരാഹ ഇത്യത്ര അത്ര ഹരിശബ്ദസ്യാപി ഘിത്വമസ്തി ഗുരുശബ്ദസ്യാപി ഘിത്വമസ്തി. അത്ര സൂത്രം ജാതിം ആശ്രിത്യ ലക്ഷ്യപ്രവർത്തത ഘിത്വം ആശ്രിത്യ ലക്ഷ്യപ്രവർത്തത. ജാതിം ആശ്രിത്യ പ്രവൃത്തു സതി സൂത്രം ഏകവാരമേവ പ്രവർത്തത പുനഃ പ്രവൃത്തി ന സംഭവതി. കസ്മാത് ആകാംക്ഷാവശാത് സൂത്രം പ്രവർത്തത പ്രവൃത്തു സതി ആകാംക്ഷ നിവർത്തത അനന്തരം സൂത്രപ്രവൃത്തി നഭവതി. അത സൂത്രപ്രവൃത്തി ഏകമാരമേവ സംഭവതി. അത ഹരിഗുരുഹരാഹ ഇത്യത്ര പ്രവൃത്തു സതി ആകാംക്ഷായഃ നിവർത്തിതത്വ അനന്തരം സൂത്രപ്രവൃത്തി ന സംഭവതി. ഏകവാരമേവ സൂത്രപ്രവൃത്തി സംഭവതി. അത പുനഃ ഗുരുഹര ശബ്ദയോ കസ്യ പൂർവനിപാത ഇതി ആകാംക്ഷ നാസ്തി ഏവ ലക്ഷ്യേ ലക്ഷണസ്യ സകൃദേവ പ്രവൃത്തി ഇതി നിയമ. ലക്ഷ്യേ സൂത്രം ഏകവാരമേവ പ്രവർത്തത. ഇതാ ഇഗോയണസി ഇത്യത്ര ഇക്കാരസ്യ സ്ഥാനേ എണ്ണ ഏകവാരമേവ പ്രവൃത്തി പുനഃപുന പ്രവൃത്തി സംഭവതി. പുനഃപുന പ്രവൃത്തിയർത്ഥം ലക്ഷ്യസ്യ ആവൃത്തി കരണീയ തന്ന സംഭവതി. അത്ര വ്യക്തി അനുസാരേണ ലക്ഷ്യഭേദം വർത്തതെ. ഏക ഹരിശബ്ദ അസ്തി വിസഞ്ജക, അന്യ ഗുരുശബ്ദ അസ്തി വിസഞ്ജക. ഏവമപി അത്ര ജാതു പ്രവൃത്തി സ്വീകാരേ ആകാംക്ഷായാഹ നിവർത്തിതത്വ പുനഃ സൂത്രസ്യ പ്രവൃത്തി നാസ്തി. അതഃ ഗുരുഹരഃ ഇത്യത്ര കസ്യ പൂർവം നിപാത ഇതി ആകാംക്ഷ ന വർത്തതെ. അതായത് സൂത്രം ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്നത് ജാതിപക്ഷത്തെ ആശ്രയിച്ചും വ്യക്തിപക്ഷത്തെ ആശ്രയിച്ചും ആകാം. ഇവിടെ ജാതിപക്ഷത്തെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഇവിടെ ഘിത്വജാതി എവിടെയുണ്ടോ അവിടെ പ്രവർത്തിക്കുന്നു. ഘിത്വജാതി എന്ന് പറയുന്നത് എവിടെയുണ്ട്? ഹരിയിലുമുണ്ട്, ഗുരുവിലുമുണ്ട്. ഘിത്വജാതി സ്വീകരിച്ചുകൊണ്ട് ഹരിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സൂത്രത്തെ സംബന്ധിച്ചുള്ള ആകാംക്ഷ നിവർത്തിച്ചു, പിന്നെ ആ സൂത്രം പ്രവർത്തിക്കില്ല. അതുകൊണ്ട് ഗുരുഹര ഹര എന്നിടത്ത് ഇനി ഏതിനെ പൂർവ്വനിവാദം ചെയ്യണമെന്നുള്ള ആകാംക്ഷ ഇല്ല. അതുകൊണ്ട് ലക്ഷ്യാനുരാധി അനുരോധേന യഥാർത്ഥശസ്ത്രേഷു ജാതി പക്ഷ ഏവ ആശ്രയത്തെ എന്നാണ്. കാരണം ലക്ഷ്യത്തിനനുസരിച്ച് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം എന്താ ചെയ്യുന്നത്? ജാതിപക്ഷത്തെയാണ്. വ്യക്തിപക്ഷത്തെ ആശ്രയിക്കുകയാണെങ്കിലോ, ഇവിടെ ഘിസഞ്ഞുള്ള രണ്ട് വ്യക്തികളുണ്ട്. അപ്പൊ സൂത്രത്തെ ആവർത്തിച്ച് ദ്വന്ദ്ഘി എന്നുള്ള സൂത്രത്തെ ആവർത്തിച്ച് അത് ഹരിശബ്ദത്തിൽ പ്രവർത്തിച്ച് ഹരിശബ്ദത്തെ പൂർവ്വനിവാദം ചെയ്തിട്ട് വീണ്ടും ആവർത്തിച്ചിട്ട് ഗുരുശബ്ദത്തെയും പൂർവ്വനിവാദം ചെയ്യണമെന്ന് വരും. പക്ഷെ ആ പക്ഷത്ത് ഇവിടെ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് ജാതിപക്ഷത്തെ ആശ്രയിച്ചിട്ട് സൂത്രം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ലക്ഷ്യേ ലക്ഷണസ്യ സകൃദേവ പ്രവൃത്തി ഇതി ന്യായാനുസാരേണ ആകാംക്ഷായാഹ നിവർത്തു സതി പുനഃ സൂത്രപ്രവൃത്തി നഭവതി. ഓരോരോ നിയമങ്ങൾ ഉണ്ടാക്കുന്നതാണ്. പ്രവർത്തിക്കാം എന്നും പറയാം, കുഴപ്പമില്ല. പക്ഷെ ഒന്നേ സംഭവിക്കൂ, വീണ്ടും പൂർവ്വനിവാദത്തെ കുറിച്ചുള്ള ചിന്ത വരത്തില്ല, ആകാംക്ഷയില്ല. അതാണ് ജാതിപക്ഷത്തെ സ്വീകരിക്കുന്നതുകൊണ്ടുള്ള ഗുണം. ജാതി ഏകമാണ്, വ്യക്തി പലതാണ്. അതുകൊണ്ട് ജാതിപക്ഷമെന്നും ആകൃതിപക്ഷമെന്നും പറയും. ആകൃതി എന്ന് പറഞ്ഞാൽ ജാതിയാണ്. അതിന്റെ താല്പര്യമാണ് ഇവിടെ വാർത്തകത്തിൽ എഴുതിയിരിക്കുന്ന. എന്താണ് അനേകപ്രാപ്തവും ഏകത്ര നിയമവും അനിയമശേഷി എന്തുകൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവിടെ ജാതിപക്ഷത്തെ സ്വീകരിക്കുന്നത് കൊണ്ട് ഒരിടത്തെ പ്രവർത്തിക്കത്തുള്ളൂ, ബാക്കിയുള്ളിടത്ത് പ്രവർത്തിക്കുന്നില്ല എന്നാണ്. ദ്വന്ദ്ഘി എന്നുള്ള സൂത്രപ്രകാരം പൂർവ്വനിവാദം അനേക വിസഞ്ജയുള്ളിടത്ത് പ്രാപ്തമാകുമ്പോൾ ഏകത്ര നിയമം ഒരിടത്തേ ഉള്ളൂ ഈ നിയമം, അനിയമശേഷി ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിയമം ഇല്ല എന്നാണ്. പ്രജ എന്നുള്ളത് അങ്ങനെ പറഞ്ഞായിരുന്നു, നിത്യസ്ത്രീലിംഗമാണ് അല്ല ബഹുവചനമാണ്. അത് നിത്യസ്ത്രീലിംഗം എന്നുള്ള മാറിപ്പോയതാണ്. അവിടെ പഠിപ്പിക്കുന്ന ടീച്ചറും പറഞ്ഞു കേട്ടു, വ്യാകരണത്തിൽ എം എ പി എച്ച് ഡി എടുത്തുകൊണ്ടിരിക്കുന്ന ടീച്ചറുണ്ട് സൗമ്യ, അവരും പ്രജാ ബഹുവചനാണെന്ന് പറഞ്ഞു. ഒരാളോട് സംശയിച്ചു, അങ്ങനെ ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ബഹുവചനാണ് എവിടെയെങ്കിലും? പ്രജ അങ്ങനെ ആണോ എന്നൊരു പക്ഷമുണ്ടോ എന്ന് ഇനി നോക്കണം. അവര് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, നഗർമണ എന്ന പ്രജ എന്നുള്ള ഏകവചനം. അല്ല, ഒരു പക്ഷെ അങ്ങനെ ഒരു പക്ഷം കാണുമായിരുന്നു. പക്ഷേ അമരകോശത്തിൽ ഏകവചനമാണ് പ്രജാസ്യ സന്തതു ജനേ. പക്ഷെ പ്രജാഹ എന്ന് ഒരു പക്ഷെ ബഹുവനം എന്നുള്ള ഒരു പക്ഷവും കാണും. എന്തെങ്കിലും ഓർമ്മയിൽ വന്നായിരിക്കും പറഞ്ഞു. പക്ഷെ നിത്യശ്രീനിങ് വന്നാ പറയാൻ ഉദ്ദേശിച്ചത്, പറഞ്ഞപ്പം അങ്ങനെ വന്നാണ്. ഞാൻ അങ്ങനെയും ഒരു പക്ഷെ കണ്ടേക്കാം എന്നിവിടെ നോക്കണത്. അങ്ങനെയുള്ള ചില ശബ്ദങ്ങൾ ചില കോശങ്ങളിൽ അങ്ങനെ പറയും. അങ്ങനെ എവിടെയോ കേട്ടിട്ടുള്ളതായിട്ടാ തോന്നുന്നു. അതുകൊണ്ട് വേറെ കോശങ്ങളിൽ കാണും. ഇത് അമരകോശമൊക്കെ ശ്രുതിയിലുള്ളത് സ്വീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ശ്രുതിയിലുള്ള ആശ്രമാണെന്ന് പറഞ്ഞ് മാറ്റി ശ്രുതി ആശ്രമം പറയാം. മറ്റു കോശങ്ങളിലും കാണും. ഇവിടെ അങ്ങനെ ഞാനും കേട്ടിട്ടുണ്ട്, പ്രജാ നിത്യഭുവനമാണെന്നുള്ള കേട്ടിട്ടുണ്ട്. ഇംഗ്ലീഷിൽ പീപ്പിൾ എന്ന് പറയുമ്പോൾ ഇപ്പോഴും ബഹുവചനായിട്ടാണ്. ആ അതുപോലെ നിത്യബോധനം എന്നുള്ള കേട്ടിട്ടുണ്ട്. ചിലപ്പോ പറയുമ്പോ തിരിഞ്ഞും പോകും, അത് ശ്രദ്ധിക്കും. അജാദ്യദന്തം ഇതം ദ്വന്ദേ പൂർവം സ്യാ. അച്ഛാതിർ ഏതാം ശബ്ദാന അജാതയ അജാതിശ്ച അദന്തശ്ച അജാദ്യദന്തം യസ്മിൻ ശബ്ദേ ആദൌ അച് ഭവതി അന്തേ അത് ച ഭവതി തസ്യ ശബ്ദസ്യ താദൃശസ്യ ശബ്ദസ്യ പൂർവനിപാതഃ കർണീയഃ. ഈശശ്ച കൃഷ്ണശ്ച ഈശ ശബ്ദേ ഈകാര അന്തർഭൂത അത അജാതി ശ ഇതി അന്തിമ അകാര അത അദന്ത അത ഈശ ശബ്ദസ്യ പൂർവനിപാത കർമ്മീയ. ഈശശ്ച കൃഷ്ണശ്ച ഈശകൃഷ്ണൌ ബഹുഷു അനിയമ അശ്വരഥ ഇന്ദ്രാഹ ഇന്ദ്ര അശ്വരഥാഹ. അത്ര അജാതി അദന്ത ശബ്ദ ഭവതി അശ്വ ഇന്ദ്രശ്ച. അത്ര ശബ്ദദ്വയം വർത്തതെ അതത്ര അയം നിയമ ന പ്രവർത്തതെ. ബഹുഷു അനിയമ അത്ര നിയമ നാസ്തി അതഃ അശ്വശ്ച രഥശ്ച ഇന്ദ്രശ്ച ബഹുത്വാദ് ബഹുവചനം അശ്വ ഇതരേതരേവ സമാസ അശ്വരഥ ഇന്ദ്രാഹ ഇതി ഭവതി ഏവം ഇന്ദ്ര അശ്വരഥാഹ ഇത്യവി കർത്തും ശക്യം. ഖ്യന്താദ് അജാദ്യന്തം വിപ്രഷേദേന ഇന്ദ്രാഗ്നി ഇത്യത്ര ഇന്ദ്രശ്ച അഗ്നിശ്ച അത്ര അഗ്നിരിതി ഘിസഞ്ജക ശബ്ദ ഭവതി ദ്വന്ദേ ഘീത്യനേന അസ്യ അഗ്നിശബ്ദസ്യ പൂർവനിപാതഃ കർണീയഃ. അജാദ്യ അദന്തമിതി ന്യായാനുസാരേണ ഇന്ദ്രശബ്ദസ്യ പൂർവനിപാതഃ കർണീയഃ നത്വ അഗ്നിശബ്ദസ്യ കസ്മാത് അഗ്നി ഇത്യത്ര അദന്തം നാസ്തി. അത്ര കിം കരണീയമിതി വിചാരഃ. അത്ര വാർത്തികാര അഭിപ്രായേണ വിപ്രഷേദേ പരം കാര്യമിതി സ്വീകർത്തവ്യം അത അത്ര അജാദ്യദന്തം ഇതി സൂത്രേണ ഇന്ദ്രശബ്ദസ്യ അജാദ്യദന്തത്വ ഇന്ദ്രശബ്ദസ്യ പൂർവനിപാതഃ കർണീയഃ. തദുക്തം ഘ്യന്താത് അജാദ്യന്തം അനയോഹ പ്രാപ്തവും ദ്വന്ദേഘി ഇതി അജാദ്യദന്തം ഇത്യനയോഹ പ്രാപ്തവും ഏതതുക്തം ഘ്യന്താത് അജാദ്യന്തം വിപ്രഷേദേന ഇത്യുക്തേ വിപ്രഷേദേ പരം കാര്യം ഇത്യനേന പരസൂത്രാനുസാരേണ പൂർവനിപാത കർണീയ ഏവം അൽപാചിത്തരം ശിവശ്ച കേശവശ്ച അൽപാചിക ശബ്ദ ശബ്ദസ്യ പൂർവനിപാത കർണീയ ശിവശ്ച കേശവ ഇത്യത്ര അൽപ അച്ക ശബ്ദ കഹ ശിവ കതി തത്ര ശിവ ഇത്യത്ര അച് ദ്വയം വർത്തതേ അത്ര കേശവ ഇത്യത്ര കേശവ ത്രയം വർത്തതേ അതഃ അൽപാച്ക ശബ്ദ ഭവതി ശിവ തസ്യ പൂർവനിപാത കർണീയ അൽപാക്ഷിത്തരം ശിവകേശവും ഋതുനക്ഷത്രാണാം സമാക്ഷരാണാം ആനുപൂർവേണ ഹേമന്ത ശിശിര വസന്താഹ കൃത്തികാരോഹിണ്യോ അത്ര സമാക്ഷരാഹ സന്തി ഹേമന്ത ശിശിര വസന്ത ഹേമന്ത ശിശിരശ്ച വസന്ത ഏതേ ശബ്ദ ഋതുവാചക ശബ്ദ തേഷാം സമാസേ കൃതേ കസ്യ പൂർണിപാതഃ ഇതി വിചാരേ കൃതേ അത്ര നിയമ വദതി ഋതുശബ്ദാനാം ആനപൂർവേണ ആനപൂർവ അത്ര ക്രമ യഥാ ഋതവ പ്രാപ്നുവന്തി തത്ക്രമാനുസാരേണ പൂർവനിപാത കർത്തവ്യ അത്ര ഹേമന്ത അനന്തരം ശിശിരം ശിശിരാനന്തരം വസന്ത തത്ക്രമാനുസാരേണ പൂർവനിപാത കൃത പ്രാപ്തിക്രമാനുസാരേണ ക്രമമേവ അത്ര ആനപൂർവി ഏവം കൃത്തികാരോഹിണ്യ കൃത്തികാച രോഹിണീ ച ഇതി വിഗ്രഹ കൃതേ ഉദയക്രമാനുസരേണ അത്ര ക്രമ ഉദയക്രമ കൃത്തികാനന്തരം രോഹിണേരുദയ സംഭവതി അത കൃത്തികാച രോഹിണീ ച ഇതി വിഗ്രഹ കൃതേ അത്ര പരവർലിംഗം ദുന്ദുതത്പുരുഷയോ ഇതി പരവലിംഗത്വേ കൃത്തികാരോഹിണ്യം ഇതി സ്ത്രീലിംഗദ്വിവേദനേ ഭവതി കൃത്തികാ ച രോഹിണീ ച അത്ര ഉദയക്രമ സ്വീകൃത പൂർവോത്തര പ്രാപ്തിക്രമ സമാക്ഷരാണെങ്കിൽ അത്ര സമാക്ഷരാണാം ഇതി കിമുക്തം അത്ര സമാക്ഷരായ കൃത്തിക രോഹിണി കൃത്തിക ഇത്യത്ര സമാക്ഷരേവ തുല്യാക്ഷര ശബ്ദായവ സമാക്ഷരാണെങ്കിൽ ഗ്രീഷ്മവസന്തോ അത്ര ഗ്രീഷ്മച്ച വസന്തശ്ച അത്ര ഗ്രീഷ്മസ്യ പൂർവനിപാത കൃത കേന നിയമേന അൽപാചിത്തരം അൽപാചിത്തരം ഇത്യത്ര അൽപാചിത്യേവ അർത്ഥ അൽപാചിത്തരം ഇത്യുക്തി അൽപാചയവ അൽപാചിത്തരം സ്വര അത്ര സ്വാർത്ഥേ വർത്തതേ ഗ്രീഷ്മ ശബ്ദസ്യ അത്ര അൽപാചിത്വാത് പൂർവനിപാത അത്ര സമാക്ഷരം നാസ്തി വിഷമാക്ഷരത്വാത് ലഘുക്ഷരം പൂർവം കുശകാശം അത്ര കുശശബ്ദസ്യ ലഘുക്ഷരം വർത്തതേ ലഘു കേന സൂത്രേണ ലഘുസജ്ഞാ വിധായകം സൂത്രം ലഘു സജ്ഞാമിത ഹ്രസ്വം ലഘു ഹ്രസ്വസ്യ ലഘുസജ്ഞ വിധിയതേ ഹ്രസ്വം ലഘു അത്ര കു ഇത്യസ്യ ഹ്രസ്വത്വ ലഘുസജ്ഞ കാ ഇത്യസ്യ ദീർഘസജ്ഞ ദീർഘസജ്ഞാക്കേന വിധിയതേ തത്ര ഹ്രസ്വസജ്ഞ വിധിയതേ നതു ലഘുസജ്ഞ പുശകാശം അത്ര പുശ്യശബ്ദസ്യ പൂർവനിപാതകൃത അഭ്യർഹിതം ച താപസപർവതോ അഭ്യർഹിതം ഇത്യുക്തെ പൂജ്യം പൂജ്യസ്യ പൂർവനിപാത കർണീയ അത്ര താപസശബ്ദ പൂജ്യ ഏമേവ മാതാപിതരോ ഇത്യത്ര മാതാപിതരോ ഇത്യത്ര അഭ്യർഹിതത്വാൻ മാതൃശബ്ദസ്യ പൂർവനിപാത മാതാ ഇത്യത്ര ലഘുക്ഷരം വർത്തതേ ന മലയാളത്തിൽ ചിലര് അമ്മയച്ഛന്മാർന്ന് പറയും അച്ഛനമ്മ മലയാളത്തിൽ നമ്പൂതിരിമാരൊക്കെ അമ്മയച്ഛന്മാർന്ന് പറയും അച്ഛനമ്മമാർന്ന് പറയില്ല അച്ഛനമ്മമാരെന്നാ പറയുന്നത് അവർ പറയില്ല അമ്മയച്ഛന്മാരെന്ന് പറയും ഇത് വെച്ചേ മാതാപിതരോ മാതാപിതരോ പിതുഹു ശതഗുണ മാതാ ഗൗരവേണ അതിരിച്ചത് ദശഗുണമെന്നുമുണ്ട് ശതഗുണമെന്നുണ്ട് അമ്മയെക്കാളും അല്ല പിതാവിനേക്കാളും പിതു ദശഗുണ മാത ഗൗരവേണ അതിരിച്ചത് പൊതുവെ പറഞ്ഞു വരുന്നു പിതാവിനേക്കാളും പത്തിരട്ടി ഗൗരവം പൂജ്യത്വം അഭ്യർഹിതത്വം അമ്മയ്ക്കുണ്ട് അതുകൊണ്ടാണ് അഭ്യർഹിതമുണ്ട് പറയുന്നു എന്താണ് ഗൗരവം വരുന്ന ഗൗരവം ഗർഭധാരണ പോഷണാദിന മാതുഹു അഭ്യർഹിതത്വം ഗർഭധാരണം പോഷണം തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് അമ്മയ്ക്കാണ് അഭ്യർഹിതത്വം അത് പ്രത്യേകം പറയാൻ കാരണം സ്ത്രീയും പുരുഷനെ അപേക്ഷിച്ച് പൂജ്യത കൂടുതൽ ആർക്കാണ് പുരുഷനാണ് പഴയ നിയമം അനുസരിച്ച് പുരുഷനാണ് കേമൻ പക്ഷേ അമ്മയുടെ കാര്യം വരുമ്പോൾ മാത്രം അവിടെ അമ്മയ്ക്ക് തന്നെയാണ് അഭ്യർഹിതത്വം വരുന്നത് പഴയ നിയമങ്ങളിൽ തന്നെ അതാണ് താപസപ്രവൃത്തി വർണ്ണാനാം ആനുപൂർവേണ വർണ്ണ വാചക ശബ്ദങ്ങൾ ഉപയോഗിക്കുക ക്രമത്തിന് ഉപയോഗിക്കുന്നു എങ്ങനെ ബ്രാഹ്മണ ക്ഷത്രിയ വിശൂദ്രാഹ ചാതുർവർണ്ണയത്തിന്റെ ക്രമം അനുസരിച്ച് ഏറ്റവും മുകളിലുള്ളത് ബ്രാഹ്മണൻ അത് കഴിഞ്ഞ് ക്ഷത്രിയൻ അത് കഴിഞ്ഞ് വൈശ്യൻ അത് കഴിഞ്ഞ് ശൂദ്രൻ ആ ക്രമത്തിന് ഉപയോഗിക്കുന്നു എന്നാണ് ഇവിടെ ബ്രാഹ്മണസി മുഖമാസി ബാഹുരാജന്യഹകൃത ഇങ്ങനെയുള്ള ആക്രമം ശ്രുതി നിർദ്ദിഷ്ട ക്രമമെന്നോ അല്ലെങ്കിൽ അങ്ങനെ സാധാരണ പറയുന്നു ശ്രുതി നിർദ്ദേശിച്ചിരിക്കുന്ന ക്രമം എന്ന് പറയേണ്ടി വരും ഭ്രാതുഹു ജായസ സഹോദരന്മാരെ പേരുപയോഗിക്കുമ്പോൾ ജ്യേഷ്ഠനെ ആദ്യം പറയുന്നു ജ്യേഷ്ഠനാദ്യം പറഞ്ഞു ഇതൊക്കെയാണ് പൂർവനിപാതത്തിന്റെ നിയമങ്ങൾ പൂർണമദ പൂർണമിദം പൂർണാ പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ സിമ്പിളായിരുന്നു.